ഈ മതി മതി ഇലക്കുള കുട്ടിയെ ശിവാന ഊയേ മത്തെ ആ കുപ്പേ ടാബ്ലറ്റ് ദേ പോയി ഊയേ ആ ചോക്കറ്റ് നേ ചോക്കറ്റ് ഇന്ത്യയാ ആ കുപ്പേ ബുൾ ടാബ്ലറ്റ് ദേ നമ്മിനേ രോ ഏ ഊയേ ഊയേ Yale yale yale de karongo mare are yale yale yale turaku de karongo mare are basadawari laus ia ku tiga pengoda kena bali rasangsa berina jelma Mamang natap sa Lai gejap na Terbalik saluarna Nande karo Si tukang roro Rondong kuenda Rembang kalak makaro Nande karo Oh si nande karo Rembang jelmana Nake perpan belong Yale yale yale De karo mare are Yale yale yale turang De karo go mare are Basadawari laus ia ku tiga Pengoda kena Bali rasangsa Berina jelma Mamang natak sa Lai gejap na Terbalik saluarna Nande karo Nande karo Rondong kuenda Rembang kalak makaro Nande karo Oh si nande karo Rembang jelmana Nake prepan belong